വിശാലമായിട്ട് പറയണമെങ്കിൽ ആത്മവിശദത്തിന്റെ ക്ലാസ്സിൽ പറയാം. ചുരുക്കം ഇത്രേ ഉള്ളൂ. എന്താണ് ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ? എന്താണ് ഇന്നലെ പറഞ്ഞു? എന്താണ് ഇത്? സ്വപ്ന ലോകവത്. അപ്പൊ സ്വപ്ന ലോകവത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? സ്വപ്നം പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു? ദേശകാലങ്ങൾ ആ സ്വപ്ന സമയം അത് നമ്മൾ എത്ര കണ്ടാലും അത് നിൽക്കുന്നില്ല. ഒന്ന് ചിന്തിക്കും പറയുന്നത് ആ പോയിന്റുകൾ മനസ്സിലാക്കാതെ വെറുതെ കാളമൂത്രം പോലെ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമല്ല അസത്യമാണ് എന്ന് മനസ്സിലാക്കണം. സ്വപ്ന ലോകവത്തെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അത് ജ്ഞാനി ഇതിനെ ഈ ജാഗ്രത ഈ ലോകത്തെ അസത്യമായി മനസ്സിലാക്കുന്നു. അതാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ സ്വപ്ന ലോകവത്തെന്ന് പറഞ്ഞു. സ്വപ്ന ലോകം പോലെ ഇത്രയും മനസ്സിലാവും. എന്നാൽ ആത്മോദേശത്തിൽ പറയുന്ന ഇങ്ങനെ നടിയെ കിനാവും. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം പറഞ്ഞു. എന്താണ് നടിയെ കിനാവും തുടങ്ങി അർത്ഥം പറഞ്ഞത്? നിലനിൽക്കുന്ന ഞാൻ പറഞ്ഞത് ആ എണ്ണം മുതൽ നമ്മള് എപ്പോഴും അണഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ പോയിന്റുകൾ മനസ്സിലാവും. ഇന്ന് പറയുന്ന മനസ്സിലാക്കിയത് പിന്നെ നാളെ വീണ്ടും ചോദിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കും. കാരണം വ്യാഖ്യാനങ്ങളിലൊക്കെ പലരും പല അബദ്ധം എഴുതി വെച്ചിട്ടുണ്ട്. അബദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ അദ്വൈതമാണ്. അദ്വൈതത്തിന്റെ വിചാരത്തിനൊരു രീതിയുണ്ട്. അതുമായിട്ട് യോജിക്കാതെ വന്നു കഴിഞ്ഞാൽ അബദ്ധമാണ്. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോന്ന് എഴുതിച്ചാൽ അദ്വൈതമാകത്തി. എപ്പോഴും നമ്മൾ മനസ്സിലാവണം ഇതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന് ആ ശാസ്ത്രത്തിന്റേതായ രീതിയുണ്ട്. അത് മറ്റേതെങ്കിലും രീതി മനസ്സിലാക്കിയപ്പോ കെമിസ്ട്രി പഠിച്ച കെമിസ്ട്രിയുടെ രീതി തന്നെ മനസ്സിലാക്കണം. ഫിസിക്സ് പഠിച്ച അങ്ങനെ മനസ്സിലാക്കണം. എക്കണോമിക്സ് പഠിച്ചാൽ അത് അങ്ങനെ മനസ്സിലാവും. ഒന്നിനെ മറ്റൊന്നായി മനസ്സിലാക്കാൻ പോയി അബദ്ധമാവും. അതുപോലെ അദ്വൈതം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അതിന് അദ്വൈതത്തിന്റെ രീതി മനസ്സിലാവും. വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമാവും. അപ്പോ സ്വപ്ന ലോകവത് എന്ന് പറയുമ്പോ അതെങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്നാണ്? സ്വപ്നം ലോകം എന്ന് വെച്ചാൽ സ്വപ്നം പോലെ അതൊക്കെ ശരി. എങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല? എങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല? സ്വപ്നം പോലെയാണെന്നല്ലേ പറഞ്ഞത്? എങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്നൂടെ പറഞ്ഞു. അവിടെയാണ് ആ പോയിന്റുകൾ മനസ്സിലാക്കുന്നത്. ജാഗ്രത് നമ്മളീ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതിനെ എന്താണ് സ്വപ്നമായി കാണുന്നു എന്ന് മനസ്സിലാക്കാൻ പാടില്ല. മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ല. കാരണം ജാഗ്രത വേറെയാണ്, സ്വപ്നം വേറെയാണ്, സുഷുപ്തി വേറെയാണ്. ജാഗ്രത ഒരിക്കലും സ്വപ്നമല്ല, സ്വപ്നം ഒരിക്കലും ജാഗ്രത അല്ല. ഇത് രണ്ടും സുഷുപ്തിയല്ല, ഇത് മൂന്നവസ്ഥയാണ്. ഈ അവസ്ഥയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇത് മൂന്നും പരസ്പരം ബാധിക്കപ്പെടുന്നതാണ്. ഒരവസ്ഥയിൽ മറ്റൊന്നില്ല. ഉണരും അവസ്ഥയിൽ ഉറക്കം ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്ത്? ഉറക്കം. അപ്പൊ ഇതൊക്കെ വെവ്വേറെ അവസ്ഥകളാണ്. അനുദിനം ഇങ്ങനെ രണ്ടും. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമാണെന്ന് പറയുന്നു, ഒന്നല്ല. അപ്പൊ തത്വജ്ഞാനി എന്ന് പറഞ്ഞാ ഇപ്പൊ ഇത് കാണുമ്പോ ഇത് സ്വപ്നം കാണുന്നു എന്നും ആൾക്കാർ പറയും, സ്വപ്നമായിട്ട് കാണുന്നു എന്ന് പറയും. അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ഇത് രണ്ടും വേറെ വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗുരു തന്നെ പറഞ്ഞ് നേടിയിരിക്കുന്ന ആ ഇത് സ്വപ്നമാണ്. ഈ പറയുന്ന അത് തമ്മിൽ വ്യത്യാസം അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വപ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അസത്യമാണ്, എന്നിട്ട് സ്വപ്നം അസത്യമാണ്. അപ്പൊ അതില് മാറ്റം വരുത്തി നമ്മള് വ്യാഖ്യാനിച്ച് കാട് കയറി ഇത് ഇതിൽ തന്നെ എന്താണ് ഉണർന്നിരിക്കുമ്പോൾ കാണപ്പെടുന്ന സ്വപ്ന ലോകം പോലെ എന്നുവെച്ചാൽ നിലഴിയിരിക്കുകയാണ് ദീതി. ഇതൊക്കെ വായിച്ചിട്ട് ആൾക്കാർക്ക് ഒരുപാട് ഭ്രാന്തി ഉണ്ടാകും, തെറ്റിദ്ധാരണ ഉണ്ടാകും. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്ന ലോകം എന്നതുപോലെ എന്ന് പറയുമ്പോ ഉണർന്നിരുന്ന് സ്വപ്നം കാണുന്നു. സാധാരണ പറയുമല്ലോ ദിവാസ്വപ്നം, അങ്ങനെയൊന്നും അല്ല ഈ പറയുന്നത്. അതൊക്കെ ദിവാസ്വപ്നം വേറെയാണ്, ഉണർന്നിരുന്ന് സ്വപ്നം കാണും. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസത്യ ദർശനം, അസത്യമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന രീതിയിൽ അസത്യമാണെന്ന് പറയുന്നു, ഉദാഹരണം പറയുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്നാ പറയുന്നത്? യുക്തിയിലൂടെ. അത് ഏറ്റവും മനസ്സിലാവും. അദ്വൈതത്തിൽ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്ന യുക്തിയിലൂടെയാണ്. ഇതൊരു ഒരുതരം യുക്തിയാണ്. ഒരുതരം യുക്തിയാണ് ഈ പറയുന്നത്. ഇത് സ്വപ്നം പോലെ എന്ന് വെച്ചാൽ നമുക്കറിയാം സ്വപ്നം അസത്യമാണ്. അപ്പോ സ്വപ്നം പോലെ എന്ത്? സ്വപ്നം പോലെ അസത്യമാണ്. സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി നമ്മൾ ഇവിടെ കൂടിച്ചേർക്കുന്ന അസത്യമാണ്. സ്വപ്നം പോലെ, സ്വപ്നം എങ്ങനെയാണോ അസത്യമായിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ഈ അനുഭവം, നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രപഞ്ചം, ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം അസത്യമാണ്. അപ്പോൾ സ്വപ്നം പോലെ സാദൃശ്യം, രണ്ടും തമ്മിലുള്ള സാദൃശ്യം എന്ന് പറയുന്നത് അസത്യമാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ മുഖം ചന്ദ്രൻ എന്നാണ് അതിന്റെ അർത്ഥം. മുഖം ചന്ദ്രനാണെങ്കിൽ മുഖം പപ്പടം പോലെ ഇരിക്കുന്നു. അത് പപ്പടം പോലെ ഇരിക്കുമ്പോൾ ചില ചൈനക്കാരുടെയൊക്കെ മുഖം അങ്ങനെ ഇരിക്കും. അത് ഇന്ത്യക്കാർക്ക് അത്ര ഇഷ്ടമുള്ള മുഖം. ചന്ദ്രന്റെ, ചന്ദ്രനിൽ എന്തൊക്കെയാണോ നമുക്ക് നമ്മുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നത്, അതൊക്കെ രാജാവിന്റെ മുഖത്ത് നോക്കിയാലും മനസ്സിന് ആഹ്ലാദം ഉണ്ടാകുന്നതാണ്. ആഹ്ലാദകരത്വം, ആഹ്ലാദത്വം ഉണ്ടാക്കുന്ന ആ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ രണ്ടിനും സമാനമായിരിക്കുന്ന എന്താണ്? സാമാന്യ ധർമ്മം എന്ന് പറയും. ചന്ദ്രനും സന്തോഷിപ്പിക്കുന്ന ഒന്നുണ്ട്, രാജാവിന്റെ മുഖത്ത് സന്തോഷിപ്പിക്കുന്ന ഒന്നുണ്ട്. ഇത് മാത്രം അവിടെ മനസ്സിലാക്കുകയാണ്. അല്ലാതെ ചന്ദ്രനുള്ളത് പോലെ പൊടിയും പാറയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ച അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കും. അതുപോലെ ഇവിടെ സ്വപ്നം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം അസത്യമാണ്, അതുപോലെ ഇത് അസത്യമാണ്. അല്ല ഈ പറയുന്ന പോലെ എന്താണ്? ഉണർന്നിരിക്കുമ്പോൾ കാണപ്പെടുന്ന സ്വപ്നം, ഇതൊക്കെ അബദ്ധമാണ്. ഇത് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന എന്താണ്? ജാഗ്രത തന്നെയാണ്, ഉണർവ് തന്നെയാണ്. അങ്ങനെയൊന്നും ആർക്കും കാണാൻ പറ്റും. ഇനി അത് സയന്റിഫിക്കായിട്ട് പറയണമെങ്കിൽ കുറച്ചുകൂടി എന്തുകൊണ്ടങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ബ്രെയിനിന്റെ മുൻഭാഗം, ഇതിനാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പോ ഇവിടെയാണ് നമ്മുടെ റീസണിങ് ലോജിക് എന്ന വർക്ക് ചെയ്യുന്നത്, ഇവിടെ വന്ന് അവിടെ എന്തെങ്കിലും ഒരു തകരാറ് ഇത് കഴിഞ്ഞാൽ പിന്നെ റീസണിങ് എന്ന് വർക്ക് ചെയ്യുന്നു, ലോജിക്ക് വർക്ക് ചെയ്യുന്നു. ഒന്നും നോക്ക് ലോജിക്കലായി ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒന്നും പറ്റത്തില്ല. കുംഭം ഭടരാഭണ എന്നും പറഞ്ഞാൽ ജീവിക്കും, ഏതോ മായിക ലോകത്തിൽ പെട്ടു. കൊച്ചുകുട്ടികൾ ഇന്ദ്രജാലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വായും പിടിച്ചിരിക്കുമല്ലോ, അതുപോലെ നമ്മൾ ലോകത്ത് ജീവിച്ചു. ലോജിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ, പണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു, പഴയ വേദാന്തിയൊക്കെ ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ സ്വപ്നത്തില് ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കത്തില്ല, അതാണ് അസയം. ബാക്കിയുള്ള ഭാഗങ്ങള്, ബ്രെയിനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങള്, അതിന് പ്രധാന ഭാഗങ്ങള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അതായത് ഇപ്പോ കാമ്പസ്, അമഗ്ഡാല, വിഷ്വൽ കോർട്ടെക്സ്, ഹൈപ്പോതലാമസ്, ബ്രെയിൻ സ്റ്റം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാന ഭാഗങ്ങൾ. എന്നുവെച്ചാൽ നമ്മുടെ ഈ ബോധം, റീസണിങ്, വികാരങ്ങൾ, ഇത് സ്കൂളിൽ പഠിച്ചാണ് പടം വരച്ച് ഇങ്ങനെ ഓരോന്ന് സാർമാര് പഠിപ്പിച്ച് അടിയൊക്കെ തന്നാണ്. അതിൽ ആകെ ഓർമ്മയുള്ളത് എന്താണ്? മടല്ല അബ്ലാങ്ങളുടെ ഒരു വല്ലാത്ത പേരായിരുന്നു. ബാക്കിയുള്ളൊക്കെ മറന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് പറയുന്ന സ്വപ്നത്തിൽ ഈ ഭാഗം മാത്രം ആക്റ്റീവ്, വളരെ ആക്റ്റീവ് ആകത്തില്ല. അസയം ബാക്കി ഭാഗങ്ങളെല്ലാം ജാഗ്രത പോലെ തന്നെ മിക്കവാറും പ്രവർത്തിക്കുമെന്നാണ്. പക്ഷെ സ്വപ്നത്തെ കുറിച്ചുള്ള ആധുനിക സ്റ്റഡി ഞാൻ കുറെയൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്, ഒരിടത്ത് എത്തുന്നില്ല. എന്നുവെച്ചാൽ ഗവേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈനലായിട്ട് തീരുമാനമൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും പല ശാസ്ത്രജ്ഞന്മാർക്ക് പല അഭിപ്രായമാണ്. എന്നാലും പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്താണ് ഈ ഭാഗം, അത് സ്റ്റഡി നടത്താൻ പറ്റും. ബ്രെയിൻ സ്ലീപ്പ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം വളരെ ഡള്ളായിരിക്കും, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ജാഗ്രത പോലെ പ്രവർത്തിക്കും. ഈ ഭാഗം ഡള്ളായിരിക്കുമ്പോൾ വരുന്ന കുഴപ്പമെന്താണ്? ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വപ്നം കാണുന്നു, ബ്രെയിൻ പ്രവർത്തിക്കുകയാണെന്ന്. അപ്പോൾ സ്വപ്നത്തിൽ ഇപ്പം ഞാൻ പറക്കുന്നു, ഞാൻ പറക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ആസ്വദിക്കുകയായിരിക്കും, ആയി കൊള്ളാം, ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ സ്വപ്നത്തിൽ എനിക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യുന്ന എന്താണ്? ലോജിക്കാണ്, റീസണിങ് ആണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ മനുഷ്യനല്ലേ, മനുഷ്യൻ എനിക്ക് പറക്കാൻ പറ്റൂ എന്നൊരു ചോദ്യം സ്വപ്നത്തിൽ എനിക്ക് ഉയർത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്വപ്നമായതുകൊണ്ട് തന്നെ എന്നാണോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ പറ്റാത്തത്? ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കുന്നില്ല. പറയുന്നു, ശ്രദ്ധിച്ചിരിക്കും, എന്താ പറയുന്ന അബ്സന്റ് മൈൻഡ്, അതാണ് പ്രശ്നം. പലപ്പോഴും ഞാൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ലോകത്തായിരിക്കും, അബ്സന്റ് മൈൻഡ് ആയിരിക്കും. പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എനിക്ക് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ പറക്കുമ്പോ ഇപ്പോഴാണ് എനിക്ക് പറക്കാൻ പറ്റുമോ, ഞാൻ പറക്കുന്നു എന്നൊരു വിചാരം എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോദ്യം ചെയ്യില്ല, നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ മനോരാജ്യം, അതുവരെ എനിക്ക് പറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ തന്നെ എന്റെ ലോജിക്ക് അവിടെ വർക്ക് ചെയ്തിട്ട് പറയും, നിനക്കത് പറ്റത്തില്ല, നിനക്ക് ചിറകില്ല, നിനക്ക് ഭാരം കൂടുതലാണ്, മനുഷ്യന് സാധിക്കില്ല. പക്ഷെ സ്വപ്നത്തിൽ എന്താണ്? ഈ ഭാഗം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്വപ്നത്തിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ഈ സ്വപ്നത്തിൽ നമ്മൾ പറക്കും? അപ്പോ ഈ ഓരോരോ ഭാഗങ്ങളും ആക്റ്റീവായിരുന്നാലേ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ ജാഗ്രത എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ റീസണിങ്ങും എല്ലാം നടക്കും. യുക്തി അവിടെ പ്രവർത്തിക്കും. യുക്തി എന്ന് പറഞ്ഞ ഏറ്റവും നമ്മുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം യുക്തി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് യുക്തിപരമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ നമ്മളുടെ സ്ഥാനം എവിടെ ഇരിക്കും? ഇവിടെ ഏറ്റവും അടുത്ത സ്ഥാനം കുതിരോട്ടാണോ കൂടം പറയുന്നത്? രണ്ടിലെവിടെയും കാര്യം ഏറ്റവും അടുത്തുള്ള സ്ഥാനത്തായി യുക്തി നമുക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ നിരന്തരം നമ്മുടെ ഈ ഇത് വർക്ക് ചെയ്യുന്നോണ്ട് നിരന്തരം എല്ലാ കാര്യങ്ങളിലും നമ്മൾ യുക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോമൺ സെൻസ് എല്ലാവരും പ്രയോഗിക്കും. പക്ഷെ സ്വപ്നത്തിൽ അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ഇപ്പൊ എനിക്ക് പെണ്ണാകും, പക്ഷെ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കാതെ. അപ്പോ അതിനെക്കുറിച്ച് ജാഗ്രതയിലേക്ക് വരുന്നു, ഉണർന്നു വരുമ്പോൾ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതാ സത്യമാണെന്നുകൊണ്ട് ഇവിടെ നമ്മുടെ യുക്തി പ്രവർത്തിക്കുന്നു. അവിടെ അത് പ്രവർത്തിച്ചില്ല. അപ്പോൾ സ്വപ്നത്തിൽ പറന്നത് അസത്യമാണ്, സ്വപ്നത്തിൽ പെണ്ണായത് അസത്യമാണ്, സ്വപ്നത്തിൽ ഞങ്ങളുടെ ശിശുവാകും അല്ലെങ്കിൽ യുവാവാകും അല്ലെങ്കിൽ വൃദ്ധനാകും ഇതൊക്കെ അസത്യമാണ്, സ്വപ്നത്തിൽ ഞാൻ വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാകും അസത്യമാണ്, സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാം, ബ്രെയിനിന്റെ ഫംഗ്ഷൻ ശരിയായി നടക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് സ്വപ്നത്തെ സ്വപ്നമെന്ന് പറഞ്ഞാൽ അസത്യമെന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞത് എന്റെ സയന്റിഫിക് ആയിട്ടുള്ള അറിവാണ്, യുക്തിയല്ല. സയന്റിഫിക് നോളജ് വേറെയാണ്, യുക്തി വേറെയാണ്. അപ്പോ എന്താണ് നമ്മുടെ ഈ പഴയ ആചാര്യന്മാർ ഇതൊക്കെ എഴുതുമ്പോൾ അവർക്ക് യുക്തിയേ ഉള്ളൂ, എന്തില്ല, സയന്റിഫിക് നോളജ് ഇല്ല. എന്നുവെച്ചാൽ ഇന്നത്തെ ഇന്ന് ഇരിക്കുന്ന സയന്റിഫിക് നോളജ് അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഈ ബ്രെയിനും ഇതുമായിട്ടുള്ള ബന്ധമേ അവർക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നു. അപ്പൊ ഇന്ന് ഈ സ്വപ്നത്തിൽ സ്വപ്നം നമ്മൾ പണ്ട് സ്വപ്നത്തെ ഉപയോഗിച്ച ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്താണ് സ്വപ്നം അസത്യമാണ് ഇത് പറയാൻ വേണ്ടി. പക്ഷെ ഇന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മെമ്മറി പോലെയുള്ള പല കാര്യങ്ങളും എല്ലാം റീസെറ്റ് ചെയ്യുന്ന സ്വപ്നത്തിനാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ റിപ്പയർ ചെയ്യണം. സുഷുപ്തി എന്ന് പറയുന്നത് ഗാഠ നിദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും റിപ്പയർ ചെയ്യണം. സ്വപ്നത്തിൽ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ അങ്ങോട്ട് പാരലൈസ് ചെയ്യണം, തളർത്തി കളയുകയാണ്. അപ്പോ ബോഡിയെ പൂർണമായും തളർത്തിയിട്ടിട്ട് അതുകൊണ്ടാണ് സ്വപ്നത്തിൽ കടുവന്നാൽ നമുക്ക് ഓടാൻ പറ്റാത്ത. എന്തായത് സ്വപ്നമല്ലേ, സ്വപ്നം എന്ന് പറയുമ്പോൾ ശരീരത്തെ ബ്രെയിൻ തളർത്തി കളയുകയാണ് പൂർണമായിട്ട്. അപ്പൊ കണ്ട് പേടിച്ചാലും എഴുന്നേറ്റ് ഓടാൻ പറ്റില്ല. അത് വിശ്രമം എല്ലാം തളർത്തിയിട്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് ഈ ബഹളം കൊണ്ട് നമ്മള് അതായത് REM സ്ലീപ്പ് എന്നും നോൺ REM സ്ലീപ്പ് എന്നും പറയും രണ്ടു തരത്തിൽ ഉണ്ട് സ്ലീപ്പ്. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്, അതാണ് സ്വപ്നം. സ്വപ്നം കാണുന്ന പട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു കയറിയോ, പട്ടി കണ്ട സ്വപ്നം കാണുന്ന അതിന്റെ കണ്ണു കടന്നിങ്ങനെ തുടിക്കും, കണ്ണടഞ്ഞിരിക്കും, അകത്ത് കൃഷ്ണമണി ഇങ്ങനെ കടന്ന് ചാടുന്നതാണ്. ഉറങ്ങി വളർന്ന ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ അറിയാം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ കണ്ണു കടന്നിങ്ങനെ ഭയങ്കരമായിട്ട് തുടിക്കും. തുടിച്ചാൽ മനസ്സിലായിക്കൊണ്ട് അത് REM സ്ലീപ്പാണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഇപ്പൊ എന്താ, ബ്രെയിൻ വളരെ ആക്റ്റീവാണ്, ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ ബ്രെയിൻ അവിടെ ആക്റ്റീവാണ്. എന്ന് വെച്ചാൽ ബ്രെയിൻ അവിടെ ബ്രെയിനിന്റെ റിപ്പയറിംഗ് വർക്കുകൾ നമ്മുടെ ഓർമ്മയൊക്കെ ശരിയാക്കുകയും ആവശ്യങ്ങളൊക്കെ എടുക്കുകയും ആവശ്യമില്ലാത്ത തള്ളിക്കളയും വലിയൊരു വർക്കുകളൊക്കെയാണ്. അതാണ് നമ്മൾ ഈ വിചിത്രമായ കാഴ്ചയെ കാണുന്നത്. സ്വപ്നം നമുക്ക് പൊതുവെ പറയുന്നത് സ്വപ്നം നോക്കുമ്പോൾ അത്യന്ത അപേക്ഷിതമായൊരു കാര്യമാണ്. പിന്നെ നോൺ ആറിയം സ്ലീപ്പ് എന്ന് പറയുന്നത് അത് സാധാരണ മൂന്നായിട്ട് തിരിക്കും. ഒന്നിപ്പം നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കും, അപ്പോൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആകും, ശരീരത്തിലെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും, പിന്നെ മസിലുകളെല്ലാം ഇതുപോലെ തന്നെ ശിഥിലമാകും, മരവിക്കും, ശാരീരികമായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഒന്ന്. നോൺ ആറിയം സ്ലീപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെ അങ്ങ് ഉറക്കം തീവ്രമാവും കുറച്ചുകൂടെ. അപ്പോ ഇതെല്ലാം വീണ്ടും കുറച്ചുകൂടെ സ്ലോ ആകും, ശരീരത്തിന് ടെമ്പറേച്ചർ വീണ്ടും കുറയും, തണുക്ക് ശരീരം കൂടുതൽ. അപ്പോ ഈ രണ്ട് സമയത്തും അവിടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും റിപ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിൻ ഉൾപ്പെടെ. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ പൂർണമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം, ജാഗ്രതയുടെ ഫങ്ഷൻ എല്ലാം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും, കൂടുതൽ ശരീരം തണുക്കുകയും ശരീരം നിശ്ചലമാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആ സ്ലീപ്പിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു വരാൻ പ്രയാസമാണ്. അങ്ങനെ ആ സ്ലീപ്പിൽ നിന്ന് ഒരാളെ നമ്മൾ വിളിച്ച് ഉണർത്തി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഉറക്കം മതിയാകില്ല എന്ന് തോന്നുന്നു. ഇത് പറയുന്ന നമ്മൾ ഉറങ്ങി തുടങ്ങി ആ ഉറക്കം ഒരു കുറെ സമയം കഴിയുമ്പോൾ, ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ സ്റ്റേജിലെത്തുന്നത്, മാക്സിമം ഉറക്കത്തിലെത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൊത്തം ഉറങ്ങുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സ്റ്റേജ് ടുവിലേക്ക് മടങ്ങിപ്പോകും, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. ആ സെക്കൻഡ് സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഡ്രീമിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്രമത്തിൽ പോകും. അപ്പോൾ നല്ല ഉറക്കം കഴിഞ്ഞ് പിന്നെ പതുക്കെ സെക്കൻഡിലേക്ക് വരും, സെക്കൻഡിലേക്ക് വന്നിട്ട് വീണ്ടും ഡ്രീമിലേക്ക് പോകും. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അതിലേക്ക് പോകും, അതാണ് ഡ്രീം. ആ ഡ്രീമിൽ നിന്ന് വീണ്ടും തിരിച്ച് സെക്കൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഒരു രാത്രി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, ആറേഴ് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ, ഇതൊരു മൂന്ന് നാല് തവണ ആവർത്തിക്കും എന്നാണ് കൃത്യമായി പഠിച്ചിട്ട് പറയുന്നത്. ഈ സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നവർക്ക് അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന വേവ്സുകൾ, ഡെൽറ്റ, ബീറ്റ, തീറ്റ ഇങ്ങനെയുള്ള വേവ്സുകൾ പഠിച്ചിട്ടാണ് അവർ പറയുന്നത്. ബ്രെയിൻ വേവ്സ് പഠിച്ചിട്ടാണ് കൃത്യമായി ഇത് പറയും. അതിലൊന്നും അത്ര വ്യത്യാസമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ തേർഡ് സ്റ്റേജ് പോയിട്ട് തിരിച്ച് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരും, അവിടെ നിന്ന് ഡ്രീമിലേക്ക് പോകും, ഡ്രീമിൽ നിന്ന് വീണ്ടും സെക്കൻഡിൽ വരും, അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റിലേക്ക് വന്നിട്ട് നമ്മൾ ഉണരും. തേർഡിൽ നിന്ന് ഉണരില്ല, ഉണർത്തിയാൽ പറ്റും, ഉണർത്താൻ പ്രയാസമാണ്. ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത വരും, മറ്റേതിനൊക്കെ ഉണരാൻ എളുപ്പമാണ്. ഇതിങ്ങനെ ഒരു രാത്രി പലതവണ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് വെച്ചാൽ, ശരിക്കും എന്താണ് ഡ്രീമിനെ കുറിച്ച് പറയുന്നത് നൈറ്റ് ക്ലീനപ്പ് എന്നാണ്. എന്നുവെച്ചാൽ ഒരു ഫാക്ടറിയിൽ പകലെല്ലാവരും ജോലിയിൽ ഏർപ്പെട്ടിരിക്കും, അതിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മെഷീനറി ചെയ്ത് രാത്രി എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാനോ ക്ലീനാക്കും, ഇതിന് പകൽ പ്രവർത്തിക്കാൻ വേണ്ടി. അതുപോലെ ഡ്രീം എന്ന് പറയുന്ന ഒരു ക്ലീനപ്പ് പ്രവൃത്തി എന്ന് പറയും. ഇത് പൂർണമായും നമ്മുടെ ഈ ബ്രെയിനിന്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്റെ സയന്റിഫിക് ആയിട്ടുള്ള നോളജ്. ഇത് ആവശ്യമാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഉണ്ടെങ്കിൽ സ്വപ്നത്തെ കുറിച്ചും ഉറക്കത്തെ കുറിച്ചും നമുക്ക് പല മിഥ്യായ ധാരണകളുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തെയും നമ്മുടെ ഉറക്കത്തെയൊക്കെ തന്നെ അത് ബാധിക്കും. ഇത് ഈ സ്വപ്നം കാണുന്ന എന്തോ ഉറക്കം ശരിയാകാത്തോണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയാണ് എനിക്ക് മുമ്പുണ്ടായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വപ്നം കാണുന്നത് ഉറക്കം ശരിയാകാത്തോണ്ടല്ല, അത് നമ്മുടെ ബ്രെയിനിന്റെ ആവശ്യമാണത്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഇതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ഗാഠനിദ്ര എന്ന് പറയുന്നതും റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് രണ്ടും ശരിയായി നടക്കുമ്പോഴാണ് നമ്മുടെ ജാഗ്രതയിൽ നമ്മുടെ ബ്രെയിൻ ശരിയായി പ്രവർത്തിക്കുന്നത്. അപ്പോ സ്വപ്നത്തിൽ നമ്മുടെ ലോജിക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ട് സ്വപ്നത്തിൽ നമുക്ക് ഇല്ലോജിക്കലായി വരുന്ന ഒന്നിനും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കണ്ടുകൊണ്ടേയിരിക്കുന്നു വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത തന്നെ അത് എന്നുവെച്ചാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. സ്വപ്നം എന്ന് പറയുന്ന ഒരു ഉണർവ് തന്നെ. ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യാതെ എല്ലാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവുന്നതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് പറയുന്നത് അത് അസത്യമാണ്. അത് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇല്ലാത്തതുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാഗ്രതയിൽ നിന്നാണ് നമ്മൾ സ്വപ്നത്തിൽ പോകുന്നത്. അപ്പൊ സ്വപ്നത്തിൽ പോയിട്ട് നമുക്ക് സ്വപ്നം ജാഗ്രത പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ജാഗ്രതത്തിനോട് ഓർക്കാൻ പറ്റുന്നില്ല. പകൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ജാഗ്രത എന്ന സ്വപ്നത്തെ കുറയുന്നു ഓർക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരുന്ന വ്യത്യാസം. അതിന് സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതിന് സ്വപ്നമായിട്ട് ബന്ധമില്ല. നമുക്ക് നല്ല ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതാണ്. നല്ല ഉറക്കം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ സ്വപ്നം ആവശ്യമാണ്. പറഞ്ഞില്ലേ, ഒരു രാത്രി നമ്മൾ ഉറങ്ങുന്നു വെച്ചാൽ നിങ്ങൾ നല്ല ഉറക്കമാണെങ്കിലും എന്നുവെച്ചാൽ ഗാഠ നിദ്രയാണെങ്കിലും സ്വപ്നമാണെങ്കിലും ഒരു നാല് തവണയെങ്കിലും നമ്മൾ ഈ സ്റ്റേജിലെല്ലാം പോയേ പറ്റും. മനസ്സിലായ പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ പോയി നല്ല ഉറക്കം, പിന്നെ രണ്ടിലേക്ക് വന്നു. അപ്പോ കുറെ സമയം ഉറങ്ങി കഴിയുമ്പം നമുക്കിന്റെ മൂന്നാമത്തെ സ്റ്റേജ് നിൽക്കാൻ പറ്റില്ല. ഉണരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉറക്കത്തിന്റെ ശക്തി കുറഞ്ഞു. ഉറക്കത്തിന്റെ ശക്തി കുറയുമ്പോൾ നമ്മൾ ഈ രണ്ടിലേക്ക് വന്നു, അവിടെ നിന്ന് ഒന്നിലേക്ക് പോകും, സ്വപ്നത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഉറക്കം തീരാറാകുമ്പോൾ എന്ത് വരുന്നു, നമ്മൾ കൂടുതൽ സമയം സ്വപ്നത്തിലായി. വേറെ രീതി പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്നത് വെളുപ്പാങ്കാലത്ത് എന്ന് പറയും. അത് രാത്രി സ്വപ്നം കാണാത്തതുകൊണ്ടല്ല, ആ സ്വപ്നത്തിൽ നമ്മൾ വീണ്ടും തേർഡിലേക്കോ രണ്ടിലേക്കോ പോയി കഴിഞ്ഞാൽ സ്വപ്നത്തെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മൾ മിക്കവാറും എണീക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു, സ്വപ്നം കഴിഞ്ഞിട്ടായിരുന്നു. ആ അപ്പോ എന്തായി, നമ്മുടെ മറ്റേ തേർഡ് സ്റ്റേജിന്റെ ശക്തിയൊക്കെ പോയി. അപ്പോ പിന്നെ നമ്മൾ സ്വപ്നത്തിലാണ്. ഇപ്പൊ രാവിലെ നമ്മൾ എണീറ്റ് ഉറക്കം മാറി എണീറ്റ് എണീറ്റ് വീണ്ടും കുറച്ച് സമയം കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കൂടുതൽ സ്വപ്നമില്ല. ഈ സ്വപ്നത്തെയാണ് നമ്മൾ ഓർക്കുന്നത്, മറ്റേ നമ്മൾ ഓർക്കുന്നില്ല. ഈ സ്വപ്നത്തെ ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് സമയം സ്വപ്നം കണ്ടത്. അതിന് ചെയ്യേണ്ട എന്താണ്? ഉറക്കം മതിയായി കഴിഞ്ഞാൽ വീണ്ടും കിടന്ന് ഉറങ്ങാതിരിക്കുക. ഉറങ്ങിയ സ്വപ്നം കാണും, കാരണം പിന്നെ ഉറക്കത്തിന്റെ ആവശ്യമില്ല. പിന്നെ സ്വപ്നത്തെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൂടുതൽ സ്വപ്നം കാണും. ശാരീരിക ക്ഷീണം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടിയന്മാർക്ക് എപ്പോഴും ക്ഷീണമാണ്. പണി ചെയ്യാനൊക്കെ മേളിൽ ഒരാളെ കിടപ്പുണ്ട്, ഭക്ഷണം കഴിക്കാൻ നേരെ നടന്നു പോകും ഒറ്റക്കടത്തേക്ക്. എപ്പൊ ഞാൻ മൂന്ന് നേരം മേളിൽ കയറാറുണ്ട്. ഭക്ഷണം കഴിച്ചില്ലേ പുള്ളി എപ്പോഴും എവിടെയായിരിക്കും? നിദ്രയിലായിരിക്കും. എന്താ അതിന് കാരണം? മടിയാണ്, അലസനാണ്. അലസത കൊണ്ട് മനുഷ്യന് പിന്നെ അതൊരു ശീലമായി പോകും. അങ്ങനെ ഒരലസത വിചാരിച്ച് ജോലിയൊന്നും ചെയ്യാൻ വയ്യാന്ന് വരും, പിന്നെ അതിങ്ങനെ ഒരു ശീലമായി തരും. അപ്പൊ ഈ കിടന്ന് കൂടുതൽ സ്വപ്നം കാണുകയായിരിക്കും ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, പണിയുണ്ടല്ലോ. ചില മനുഷ്യർക്ക് അങ്ങനെയുണ്ട്, പണി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അലസത കൊണ്ട് ഇങ്ങനെ കിടക്കും, കിടന്ന് കുറെ സ്വപ്നവും കുറെ ഉറക്കും ഇങ്ങനെ പോയിക്കൊണ്ടേ. അവർ കൂടുതൽ സമയം ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല. അങ്ങോട്ട് ഇപ്പൊ പോയില്ലല്ലോ, ആവശ്യമില്ലാത്ത അങ്ങോട്ട് ഞാൻ കടന്നില്ല, പോയില്ല. ഇപ്പൊ സ്വപ്നവും സുഹൃത്തിയും പറയുമ്പോ വളരെ വേറെ കാര്യം. എന്തിനാ ഈ എന്താണ് അതായത് മരത്തിന്റെ അകത്ത്, മരത്തിന്റെ ഓരോ ശിഖരങ്ങളും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ശിഖരം വിട്ട് പുറത്തേക്ക് ചാടരുത്, താഴെ പോയി വരും. മനസ്സിലായോ? ഇപ്പൊ ശിഖരത്തിനകത്തേ ചാടാവും, പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ എവിടെ പോവും? താഴെ പോയി വരും. അങ്ങോട്ട് പോകരുത്. ഇതിനകത്ത് മാത്രം ഈ കാര്യങ്ങളൂടെ പറയുന്നു. ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് നിന്ന് ചിന്തിക്കാനും നമ്മൾ പറയുന്നു. കാട് കേൾക്കും, അതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. റിപ്പയറിംഗ് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. ഈ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സ്വപ്നത്തിനും സുഷുപ്തിനും റിപ്പയറിംഗ് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ പിന്നെ തുര്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇല്ലാത്ത കാര്യം ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇത് ഈ പറയുന്ന എന്താണ്? അപ്പൊ തന്നെ പറഞ്ഞു, പറഞ്ഞ എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാതെ സംസാരിക്കുകയല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്താണ്? ഈ പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഒരറിവാണ്. സ്വപ്നം അസത്യമാണ്, അതുകൊണ്ട് ലോകം എന്താണ് അതുപോലെ അസത്യമാണെന്ന് പറയുന്നത് എന്തറിവാണ്? അത് യുക്തിയാണ്, ലോജിക്കാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായ? രണ്ടിനെയും വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ അദ്വൈതം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? യുക്തി വിചാരമാണത് ശരിക്കും. അതുകൊണ്ടാണ് വേറൊരാൾ അതിനെ യുക്തി കൊണ്ട് ഖണ്ഡിക്കുന്നത്. അദ്വൈതത്തോട് യോജിപ്പില്ലാത്തവരെല്ലാം എന്ത് ചെയ്യും? അവരുടെ യുക്തി ഉപയോഗിച്ചതിന് നിഷേധിക്കും. മറ്റത് അങ്ങനെയല്ല. അത് എന്താണ് ഈ സ്വപ്നത്തെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ സയൻസ് പറയാൻ പോയത്. അപ്പോ സ്വപ്നത്തെ കുറിച്ച് ഒരു വിശദീകരണം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിന്റെ സയൻസ്, ഉറക്കത്തിന്റെയും സ്വപ്നത്തിന്റെയും സയൻസ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ സയൻസ് പറയുമ്പോൾ അത് ശ്രദ്ധിക്കില്ല, പിന്നെ യുക്തി എന്താണെന്ന് ചോദിക്കും. യുക്തിപരമായ കാര്യം വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് എന്താണെന്ന് ചോദിക്കും. രണ്ടിടത്തും മനസ്സുറക്കില്ല എന്ന് ചുരുക്കം. മനസ്സിന്റെ ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചോ, തനിയിരുന്ന് ചിന്തിച്ചോ. റിപ്പയറിംഗ് പ്രോഗ്രാം ആണോ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ അബദ്ധമല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എനിക്കും അതുപോലെ അബദ്ധം ചിന്തിക്കാൻ പറ്റും. നമ്മൾ കാട് കയറി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ഒരു കാര്യത്തെ സയന്റിഫിക് ആയിട്ട് വിശദീകരിക്കുമ്പോൾ ആ സയൻസിന്റെ മേഖലയിലെ നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റും, അതിനപ്പുറം പറയാൻ പറ്റില്ല. മറ്റൊക്കെ ദർശനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, അത് ദർശനത്തിന്റെ മേഖലയിൽ ചർച്ച ചെയ്യും. ദർശനത്തിന്റെ മേഖല എപ്പോഴും പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് 90% അത് യുക്തിയിലാണ് പറയുന്നത്. പഴയ കാലത്ത് എന്തുകൊണ്ട് അവർ യുക്തി പറയുന്നു? അന്ന് സയൻസ് ഈ സയൻസ് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിലേ പറയാൻ പറ്റും. അന്ന് ഈ പറയുന്ന സയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു യുക്തിയിലെ കാര്യങ്ങൾ പറയുന്നു, നമ്മളത് യുക്തിയിലും മനസ്സിലാക്കി ഇതാണ് എന്റെ യുക്തി മനസ്സിലാക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. അത് യുക്തിയിലാണ് ഇവർ പറഞ്ഞതെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. ആ ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനെ നമുക്ക് മനസ്സിലാവും. അവർ വിശദീകരിക്കുന്ന യുക്തി അനുസരിച്ചാണ്. അതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് അതുകൊണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇതിന് പലയിടത്തും എഴുതി വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പലയിടത്തും ഒരുപാട് അബദ്ധങ്ങളാണ്. ഋഷി വൈദികന്മാരെന്നൊക്കെ പറഞ്ഞ എന്ത് വൈദികന്മാരാ അവര്? ഇവർക്ക് ആദിവാസികള് മനസ്സിലായ പഴയ മനുഷ്യര്, പഴയ കാലത്ത് ജീവിച്ചിരുന്നവര്. മനസ്സിലാ വിശേഷമായ അറിവുണ്ടെങ്കിൽ ഇന്നുള്ള മനുഷ്യർക്കാണ്, ഇന്നത്തെ മനുഷ്യരാണ്. കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യും. ആ കാലഘട്ടത്തിൽ ചിന്തിക്കുകയും കൂടുതൽ അറിവ് നേടിയാണ്. അത് സമ്മതിക്കണം. ആ കാലഘട്ടത്തിൽ അവർ മെച്ചപ്പെട്ട അറിവുകൾ ചിന്തിച്ചവരാണ്, മെച്ചപ്പെട്ട അറിവ് നേടിയവരാണ്. എന്താണ് ഈ കൃഷി പരിയണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? എല്ലാം അറിഞ്ഞു കഴിഞ്ഞവര്, എല്ലാം പറഞ്ഞു കഴിഞ്ഞവര് ഇനി ഒന്നും അറിയാനുമില്ല, ഇനി ഒന്നും പറയാനുമില്ല എന്നുള്ള ഒരു ധാരണയിൽ പറയുന്നുണ്ടാണ്. ഞാനത് എന്താണ് അങ്ങനെ പറയും, മറിച്ച് അവരെ ബഹുമാനിക്കാൻ പാടില്ലെന്നോ അവരറിവില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യന് അറിവുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള അറിവുകൾ ആ കാലഘട്ടത്തിലെ മെച്ചപ്പെട്ട അറിവുകളായിരുന്നു. അറിവുകളെ നമ്മൾ ബഹുമാനിക്കണം, ആ അറിവുണ്ടായിരുന്നവരെ ആദരിക്കണം, അതൊന്നും സംശയമില്ല. പക്ഷെ നമ്മൾ ഇന്നിരുന്നുകൊണ്ട് എന്താണ് ഏറ്റവും വലിയ അറിവാണ്, ഇപ്പൊ ഉള്ള അറിവിലും വലിയ അറിവാണ്, ഇനി ഉണ്ടാകാൻ പോകുന്ന അറിവിലും വലിയ അറിവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അത് അവരാദിവാസികളാണെന്നുള്ള കാര്യം ഓർപ്പിക്കേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവരെ ബഹുമാനിക്കരുതെന്നുള്ളതല്ല. ഏത് കാലഘട്ടത്തിലും ആ കാലത്തെ അതിജീവിച്ചത് മനുഷ്യന് അവന്റെ അറിവുകൊണ്ടാണ്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരിൽ മെച്ചപ്പെട്ട അറിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മെച്ചപ്പെട്ടുള്ള അറിവ് ആയിരുന്നു നമ്മുടെ പഴയ ദാർശനികന്മാര്, നമ്മൾ ഋഷിമാര്, മുനിമാരെന്നൊക്കെ വിളിക്കുന്നവർ. അവർക്ക് പല മെച്ചപ്പെട്ട അറിവുകളും ഉണ്ടായിരുന്നു. വിചാരിച്ചാൽ അവിടെ അറിവ് എല്ലാം മെച്ചപ്പെട്ടതെന്നല്ല, അവർക്ക് പല മെച്ചപ്പെട്ട അന്നത്തെ സാധാരണക്കാർക്ക് ഇല്ലാത്ത അറിവും ഉണ്ടായിരുന്നു. ആ തത്വചിന്ത എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് ആ കാലഘട്ടത്തിലെ മെച്ചപ്പെട്ട അറിവുകളായിരുന്നു. ആ തത്വചിന്തയുടെ പേരിൽ നമ്മളവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിൽ കുറവൊന്നുമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവരാരാണ്, ആദിവാസികളായിരുന്നു. ആ അപ്പോ നമ്മള് ബഹുമാനിക്കുന്നത് ആ അറിവിന്റെ ചരിത്രത്തെ മനസ്സിലാക്കിയിട്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവെന്ന് പറയുമ്പം അറിവിനും ഒരു ചരിത്രമുണ്ട്. മനുഷ്യൻ എന്താണ്? എല്ലാം അറിഞ്ഞിട്ട് വന്ന ആൾക്കാരല്ല, അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പുരോഗമിച്ചവരാണ്. അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അറിവിൽ പുരോഗമിച്ചവരാണ്. അപ്പൊ ഓരോ തലമുറ കഴിയും തോറും മനുഷ്യരെന്ത് ചെയ്തു? അവരുടെ അറിവിനെ പുതുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പുതുക്കി പുതുക്കി വന്ന അറിവാണിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് എന്താണ്? അനേക നൂറുകണക്കിന് തലമുറകൾ പുതുക്കി പുതുക്കി മാറ്റിയെടുത്ത പുത്തൻ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അറിവിന്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. അറിവിന്റെ അങ്ങേ അറ്റത്ത് നിന്നവരാണ് പഴയ ആൾക്കാർ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നം എന്തായാലും പറയാം, കുഴപ്പമില്ല. നാം ശരീരമല്ല അറിവാകും, ശരീരം ഉണ്ടാകുന്ന മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ വരുന്ന പ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ആ അറിവ് എന്താണ് എന്നുള്ള അറിയാനുള്ള അറിവ് അങ്ങനെ അറിയുന്ന എല്ലാം അറിയുന്നതിനുള്ള അറിവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാന്നുള്ളതല്ലാതെ അതങ്ങ് അറിഞ്ഞോണ്ടാ മതി. ഇത്രയും അറിയാമെങ്കിൽ ഇനി ബാക്കി കൂടെ അങ്ങ് അറിഞ്ഞാ മതി. അത് അറിയപ്പെടുക വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം ഒന്നും എഴുതി വെച്ചേക്കില്ലേ. എന്താണ് അതൊക്കെ അറിഞ്ഞോളൂ, അത് വേണ്ടെന്നാലും പറഞ്ഞു, അതൊക്കെ അറിഞ്ഞോളൂ. ഞാനിപ്പോ പറയുന്ന ആ കാര്യത്തെ കുറിച്ച്, ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ചക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുക്കിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞു, അത് രണ്ടും കൂടെ പൊരുത്തപ്പെടുകയില്ല. രണ്ടു രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ പറയുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിലെന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടോ? അത് ചോദിക്കുക. അതന്നെ, അതിലേക്ക് ഇപ്പൊ നമ്മള് പോകുന്നില്ല. ഇപ്പൊ അതല്ല പറയുന്നത്. ഇപ്പൊ സ്വപ്നത്തെ കുറിച്ചും ജാഗ്രതത്തിനെ കുറിച്ചുമാണ്. അതിനെ കുറിച്ച് നമ്മള് ചിന്തിക്കുക, അതിലേക്ക് വരുമ്പോ അതിനെ കുറിച്ച് സംസാരിക്കുക. വിഷയം മാറിപ്പോകരുത്. ഏത് വിഷയത്തിലാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നിൽക്കണം. മനസ്സിലായോ? അപ്പോ ഇന്നത്തെ നമ്മുടെ അറിവ് അതെങ്ങനെ വന്നു എന്നാ പറഞ്ഞത്? തലമുറകളിലൂടെ നമുക്ക് നമ്മൾ പരിഷ്കരിച്ച അറിവാണ്. മനുഷ്യൻ അവന്റെ അറിവിനെ ഓരോ തലമുറകളിലും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കൊണ്ടുവന്നാണ് ഇന്നത്തെ മനുഷ്യന്റെ അറിവ് പറയുന്നു നിൽക്കുന്നത്. ആ പരിഷ്കരിച്ച അറിവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അദ്വൈതത്തിന് ഒരറിവുണ്ട്, വിശിഷ്ടാദ്വൈതത്തിന് അറിവുണ്ട്, പലതിനും പല അറിവുകളുണ്ട്. അതിനെ കുറിച്ച് അതാതിന്റെ സന്ദർഭത്തിൽ അത് നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പൊ അതിനെ കുറിച്ചല്ല പറയുന്നു. ഒരു കാര്യം പറയുമ്പോൾ അതിനെ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അവിടെ നിന്ന് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കരുത്. ഈ എഴുതി വെച്ചിരിക്കുമ്പോഴെന്താണ്, നമ്മൾ ഈ കാണുന്നത് സ്വപ്നമാണ്, അതല്ല. ഈ സ്വപ്നം എന്തുകൊണ്ടല്ല? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമല്ല എന്നുള്ളതിന് ഒരു ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? എന്താണ് ഇന്ന് മുഴുവൻ പറഞ്ഞ് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ്. അയ്യോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമല്ല, എന്തുകൊണ്ട്? അതായത് പറയുന്നതിന്റെ ആ സാരം മനസ്സിലാകുന്നില്ല. ഇത് എം ജി ആറിന്റെ പടം കണ്ടിട്ട് ഇറങ്ങുമ്പോലെ കുറച്ചടിയും പിടിയും ഒന്നും ബാക്കിയൊന്നും കാണാം. ഈ അനുഭവം സ്വപ്നമല്ല, എന്തുകൊണ്ട്? ഇന്ന് പറഞ്ഞ മുഴുവൻ വേറെ ദേശകാല അവസ്ഥയോട് കൂടി ചിന്തിച്ച് യുക്തിപത്രമാക്കി എടുക്കുന്നുണ്ട്. ആ അതെ തന്നെ ഈ പറഞ്ഞ, അതായത് ഇവിടെ ലോജിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സ്വപ്നം അല്ല. സ്വപ്നത്തിന് എന്ത് പ്രവർത്തിക്കില്ല? ലോജിക്ക് പ്രവർത്തിക്കും. അതിനാണ് ഞാൻ ഉദാഹരണം, സ്വപ്നത്തിന് ഞാൻ പറക്കും, പക്ഷെ എനിക്ക് പറക്കാൻ പറ്റുമെന്ന് എനിക്ക് അവിടെ ഞാൻ ചിന്തിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്റെ ലോജിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോജിക്ക് അതിന് കാരണമാണ് പറഞ്ഞത്. അതിന്റെ കാരണം പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കറിയാമെന്നുള്ള ചെറിയ സയൻസ് ഒക്കെ പറഞ്ഞത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇവിടെ ലോജിക്ക് പ്രവർത്തിക്കുന്നു, അവിടെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിനും കാരണം പറഞ്ഞു. എന്തുകൊണ്ട്? പോയി. ഇവിടെ എന്റെ ലോജിക്ക് പ്രവർത്തിക്കുന്നു. ആ ബ്രെയിന്റെ ഈ ഭാഗം ഇവിടെ ആക്റ്റീവാണ്, സ്വപ്നത്തിൽ ആക്റ്റീവല്ല. ഇത് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നോണ്ട് എന്റെ ലോജിക്ക് ശരിക്കും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇത് സ്വപ്നമല്ല. ചിലർ ചോദിക്കും ഇത് സ്വപ്നമായാലോ, ചിലരൊക്കെ ചോദിക്കും. ഈ ഇതുപോലെ വേദാന്തം കേട്ട് തലതിരിഞ്ഞ ആൾക്കാർ ഇത് എന്തുകൊണ്ട് സ്വപ്നമായിക്കൂടെ? ഇതാകത്തില്ല ഒരിക്കലും. ജാഗ്രത തന്നെയാണ്. എന്തുകൊണ്ട്? ലോജിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതുപോലെ ഈ വേദാന്തം പഠിച്ച് തലതിരിഞ്ഞ ആൾക്കാർക്ക് പിന്നെ ഇത് പ്രവർത്തിക്കില്ല. ഏത്? ഈ ഫ്രണ്ട് ഭാഗം പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്കൊന്നും ഇതൊക്കെ സ്വപ്നമാണ്. അത് ഈ ഈ ഭാഗം കേടായത് കൊണ്ടാണ്. മനസിലായോ? അപ്പോ ഇതെന്താണ്? ഇത് ഏത് ഓ പഴയ ക്ലാസ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്നതിന്റെ അറിയാമോ? പഴയ ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്നലെ പറഞ്ഞറിയാമോ? പഴയ ക്ലാസിന്റെ കാര്യം പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചാ പറയാമോ? പറയുന്ന കേട്ടതൊന്നും പഴയ ക്ലാസ് എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ കാര്യം ചോദിച്ചപ്പോ ഉണ്ടായിരുന്ന ആളാണ്. പഴയ ക്ലാസ്സില് നോക്ക്, ഈ പഴയ ക്ലാസ്സിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ, ആ പഴയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിന്നുകൊണ്ടാണ് ബാക്കി പുതിയ കാര്യങ്ങൾ പറയുന്നത്. ഈ പുതിയ കാര്യങ്ങൾ പറയണമെങ്കിൽ പഴയ ക്ലാസ്സിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. പഴയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പുതിയ ക്ലാസ്സിൽ പുതിയ കാര്യം പറയാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? പഴയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ഉള്ളിലിരിക്കണം, എന്നാലേ എനിക്കിത് പറയാൻ പറ്റും. അപ്പൊ പഴയ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനെന്ന് ഈ പുതിയ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് പുതിയ ക്ലാസ്സിൽ പറയുന്നത് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഇന്നും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് എല്ലാ ദിവസവും. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തത്വചിന്തയാണ് നമുക്ക് ഇതിന്റെ അടിസ്ഥാനം. എന്താണ് തത്വചിന്തയാണ് നമ്മുടെ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തത്വചിന്തയാണ്. ഈ തത്വചിന്ത എന്ന് പറയുന്ന ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഞാൻ തർക്കം പഠിപ്പിച്ചിട്ടുണ്ട്, വ്യാകരണം പഠിപ്പിച്ചിട്ടുണ്ട്, ഇതേതെങ്കിലും അറിയാമോ? അറിയാമോ? ഇന്ന് ഞാൻ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, തർക്കവും പഠിപ്പിക്കുന്നുണ്ട്, വ്യാകരണവും പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ പഠിപ്പിച്ചതും അറിയത്തില്ല, ഇന്ന് പഠിപ്പിക്കുന്നതും അറിയത്തില്ല. പിന്നെ അന്ന് ഞാൻ എന്താണ് അടിസ്ഥാനപരമായ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി തത്വങ്ങൾ എന്താണെന്ന് പറയണ്ടേ? പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി അതെല്ലാം ഉപരിയായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മനുഷ്യന്റെ അറിവെന്ന് പറയുന്ന ഒരിക്കലും സ്റ്റാഗ്നന്റ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് കെട്ടിക്കിടന്ന് ജീർണിക്കാൻ പാടില്ല. എന്നുവെച്ചാ നമ്മുടെ അറിവെന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പഠനം കൊണ്ടും അതിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് ഒരു കാര്യം തന്നെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ അറിവല്ല. നമ്മുടെ അറിവ് നമ്മളെന്നും പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. ആണ് ഞാൻ പറയുന്നത് പഴയ ആൾക്കാരുടെ അറിവല്ല ഇന്നത്തെ ആൾക്കാരുടെ അറിവെന്ന്. നമ്മുടെ അറിവിലും മാറ്റം വരണം. മാറ്റം വരുമ്പോൾ പഴയ അറിവ് അതിനെക്കുറിച്ചും നമുക്ക് ബോധം വേണം, മാറുന്ന അറിവിനെ കുറിച്ചും ബോധം വേണം. അപ്പൊ എന്റെ അറിവെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ബ്രഹ്മസൂത്രത്തെ സംബന്ധിച്ച് ആണെങ്കിൽ ഏറെക്കുറെ 30 കൊല്ലം മുമ്പ് ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ഈ 30 കൊല്ലം കൊണ്ട് അറിവിന്റെ പല മേഖലകളിലും ഒരുപാട് വികാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, അത് പഴയ ബ്രഹ്മസൂത്രം തന്നെ. പക്ഷെ അറിവിന്റെ മേഖലകളിൽ എന്ത് ചെയ്തു? ഒരുപാട് മാറ്റം വന്നു. അപ്പൊ ആ മാറുന്ന മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. എന്തുകൊണ്ട്? നമ്മള് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും 30 വർഷം മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ഞാനങ്ങനെ പറയും. അപ്പൊ പലതും പുതിയ, എനിക്കും പുതിയ അറിവാണ്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്നു, ഞാൻ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ പറയുന്നത് എങ്ങനെയാണ് സ്വാമി ചോദിച്ചതിന്റെ അറിവിന് മാറ്റം വരുന്നത്? എങ്ങനെ എല്ലാവരുടെ അറിവിനും? നിങ്ങളെല്ലാവരും തന്നെ 30 കൊല്ലമൊന്നും പോലുള്ള ആൾക്കാരല്ല. എല്ലാവരുടെയും അറിവിന് എന്തുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലത്തെ കൂടുതൽ നമ്മൾ അറിവ്, കൂടുതൽ അറിവ് നേടുകയാണ് പലതരത്തിലും. പക്ഷെ നമ്മുടെ പ്രാചീനമായ ഗ്രന്ഥങ്ങളെന്നൊക്കെ പറയുമ്പോൾ പഴയകാലത്ത് എഴുതി വെച്ചല്ലേ. ബ്രഹ്മസൂത്രത്തിൽ ഇന്ന് എന്ത് മാറ്റം വരാനാണ്? ഒരു മാറ്റവും വരാനില്ല, പഴയ അറിവ് തന്നെയാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല, ബ്രഹ്മസൂത്രത്തിന്റെ കാലത്തല്ല ജീവിക്കുന്നത്, ഇന്നത്തെ കാലത്താണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ അറിവുകൾ നമ്മൾ സ്വാധീനിക്കും. അത് സ്വാധീനിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ അറിവെന്ന് പറയുന്നത് കെട്ട് നാറുന്ന അറിവെന്നാണ്. മനസ്സിലായോ? ആ അറിവുകൊണ്ട് ഇന്നത്തെ മനുഷ്യന് യാതൊരു ഉപയോഗവുമില്ല. അത് ചീഞ്ഞുപോയ, കേടായിപ്പോയ അറിവാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്റെ അറിവിനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അറിവിനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളതൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല. പിന്നെ 10-30 വർഷം കൊണ്ട് നിങ്ങളുടെ എന്ത് മാറ്റം വന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ എക്സ്പെർട്ടായി. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല കേമന്മാരായി. ഈ കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോയില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനിതൊക്കെ നേരത്തെ കളഞ്ഞതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. രണ്ടു തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് അവരുടെ ഇവരുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ സുഖം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതാണ് എനിക്കുണ്ടായ ഗുണം എന്ന് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് നിങ്ങൾ പല പുതുമയും കണ്ടെത്തുക, എല്ലാ ദിവസവും കണ്ടെത്തും. അതാണ് എന്റെ ഒരു നേട്ടവും. അങ്ങനെ മാറേണ്ടത്, നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അറിവൊന്നും നമ്മുടെ നമുക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് എന്റെ വ്യത്യാസം. ഇവിടുത്തെ തരികടകളിൽ നമ്മൾ വളരെ എക്സ്പെർട്ടാവും. അനീഷിനെയൊക്കെ പോലെ ഒരു നല്ല കര പറ്റിക്കഴിഞ്ഞു. ഇവിടെയുള്ള സ്വാമിമാരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എല്ലാം പഠിച്ചു കഴിഞ്ഞു. കൈകാര്യം ചെയ്യാൻ എന്താണെന്ന് അറിയാം. അല്ല, അത് വേറെ കാര്യം. അനീഷ് വിടുവായിരിക്കും. ഇപ്പൊ സംഗതികളൊക്കെ മനസ്സിലായി. അതുപോലെ നല്ല കാര്യം. അതുകൊണ്ട് എന്താണ് പറഞ്ഞൊരു ചെറുപ്പം ഇതാണ്. ഇത് സ്വപ്നവത്താണ്. എന്തല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വപ്നവത്താണ്. എന്തല്ല ഇതാ പറയുന്നു? പഴയ അറിവല്ല ഞാൻ പറയുന്നു. ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് പറയും. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു ഇത് സ്വപ്നമല്ല, ഇതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നിസ്സാരമായ കാര്യം. ഇത് സ്വപ്നമല്ല, ഇത് സ്വപ്നവർത്താണ്. ഈ ഒരു പോയിന്റ് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാ മതി. ഇത് കൂടെ എന്ത് മനസ്സിലാക്കാൻ? ശരി.